ദ്വിപ്രാഗപാക് ഉദക് പ്രതീചോ യത്. ദിവ് ആകാശം, സ്വർഗം എന്നൊക്കെ അർത്ഥം. പ്രാക് കിഴക്ക്. അപാക് തെക്ക്. ഉദക് ഉത്തരദേശം, വടക്ക്. പ്രതീജ് പടിഞ്ഞാറ്. അല്ല, ഈ ശബ്ദങ്ങളിൽ നിന്നല്ല എത്ത് പ്രത്യേകം. യഥാർത്ഥത്തിൽ ശേഷികർ തത്ര ജാതത്തുറപ്പം. ഈ ശബ്ദങ്ങൾ പ്രാഗ് തുടങ്ങിയ ഈ നാല് ശബ്ദങ്ങളും അമ്മിയുമുണ്ട് അല്ലാത്തതുമുണ്ട്. അസ്ഥാതിപ്രത്യം വന്ന് ലോപിച്ചു കഴിഞ്ഞാൽ അത് അവ്യയമാവും. അവ്യയമായി കഴിഞ്ഞാൽ അവിടുത്തെ നിയമങ്ങൾ വേറെയാണ്. അതിൽ നിന്നാണ് പ്രാക്തന വരുന്നത്. പ്രാക്തന സായഞ്ചരി പ്രാഗ്നെ പ്രകി അവ്യവ്യഷ്ടിട്ടുലോ തുടിച്ച പ്രകാരം പ്രാക്തന വരും. അവിടെ അർത്ഥത്തിന് മാറ്റം വരും. അവ്യയമാണെങ്കിൽ അവിടെ അർത്ഥം എന്തായിരിക്കും? പൂർവകാലം. അങ്ങനെ വരും. അപ്പൊ ഇവിടെ ഇപ്പോ ഈ സൂത്രത്തിൽ ഏതിനെ എടുക്കാം? അവ്യയത്തെ എടുക്കാം, അനവ്യയത്തെ എടുക്കാം. അവ്യയത്തെ എടുത്തു കഴിഞ്ഞാൽ ഇതിനെ ബാധിച്ചുകൊണ്ട് ഇനി പരസൂത്രം വന്നിട്ട് പ്രാക്തനാന്ന് വരും. അപ്പൊ ഇവിടെ നമ്മൾ എടുക്കുന്ന അനവ്യയത്തെയാണ്. അതാണ് ദിക്വാചക ശബ്ദങ്ങളെയാണ് എടുക്കുന്നത്. ഈ ശബ്ദങ്ങളൊന്നും നേരത്തെ വന്നിട്ടുള്ളതാണ്. ദിവ് ശബ്ദം ദ്യൗഹു എന്ന് വരുന്നു. യഥാസൂത്രം ദിവ ഔത്ത് ദ്യൗഹു ദിവ ദിവ ദിവൻ ദിവ ദിവ ദിവ ദ്യുഭ്യാം സൂത്രം ദിവ ഉത്ത് പദാന്തത്തിൽ ഉത്തുവം എണ്ണ വന്ന് ദിവ്യാന്ന് വരും. നേരെ പഠിച്ചതാണ് ഹലന്തത്തിൽ ആദ്യം വന്ന് ദിവ് ശബ്ദമാണ്. ദിവ് ശബ്ദത്തിൽ നിന്നും എത്ത് വന്ന് എളുപ്പമാണ്. ദിവി ഭവം ദിവി ജാതം ഇങ്ങനെയൊക്കെ വിഗ്രഹിച്ചു കഴിഞ്ഞാൽ അലോകഗ്രഹം ഇങ്ങനെ വരും. ദിവ് നീ എത്ത് സുപ്പുലോപിച്ച് ദിവ്യ മംസലിംഗത്തിൽ ദിവ്യം. ഈ ശബ്ദം നമ്മൾ നേരത്തെ പഠിച്ചിട്ടുമുണ്ട്. എവിടെ? ഓർമ്മയുണ്ടോ? ദിവ്യം ദിവിഭവം ദിവ്യം എന്ന് വ്യുത്പത്തി അവിടെ പഠിച്ച്. പക്ഷെ അന്ന് പറഞ്ഞ നിങ്ങൾക്ക് മനസ്സിലാകത്തില്ല എങ്ങനെയാണ് ദിവ്യഭവം ദിവ്യമാകുന്നതെന്ന്. ഇപ്പൊ പറയുമ്പോൾ മനസ്സിലാവും, പക്ഷെ അതൊന്ന് ഓർമ്മിച്ച് വന്നാൽ നല്ലതാ. തർക്കസംഗ്രഹത്തിൽ എവിടെ? ആ തേജസ്സിന്റെ ഭേദങ്ങളെ കുറിച്ച് പറയുമ്പോൾ ദിവ്യം. ഇനി പ്രാച്യം. പ്രപൂർവത്തിലുള്ള അഞ്ച് ധാതുവിൽ നിന്ന് ഖിൻ വരുന്നു. സൂത്രം ഏതാണ്? ദിഗൂഷ്ണി അഞ്ചു കുറിഞ്ചാംച. ഖിൻ വന്നു കഴിഞ്ഞാൽ സർവാപഹാര ലോകം വരുന്നു. ഇവിടെ എന്താണ് പ്ര അഞ്ചന്തിരിക്കുന്നു. അനിതാലോബുദ്ധായ കിങ്കി പ്രകാരം നകാരം ലോപിക്കുന്നു. പ്ര അച്ചന്തിരിക്കുന്നു. അച്ഛൻ്റെ അകാരം ലോപിക്കുന്ന സൂത്രം അച്ഛ പ്രാച്ഛന്നിരിക്കുന്നിടത്ത് പൂർവത്തിൽ അകാരത്തിന് ദീർഘം വരുന്നു. ഛവോ. ഇത് മുമ്പ് പഠിച്ച കാര്യമാണ്. ഛ എന്ന് പറയുന്ന സൂക്തത്തിന്റെ വൃത്തി എന്താണെന്ന് ഞാൻ ചോദിച്ചാൽ ഓർമ്മയുണ്ടെങ്കിൽ പറയാം. ലുപ്തനകാരസ്യ അഞ്ചുദീർഭസ്യകാരസ്യ ശകലം പറഞ്ഞാൽ മതി, ബാക്കി ഞാൻ പറഞ്ഞോളാം. ചൗ എന്റെ വൃത്തി എന്താണ്? ലുപ്തനകാരകാരഞ്ചതേ പൂർവസ്യ അനദീർഘ. ഇടയ്ക്കൊന്നും മറിച്ച് നോക്കിയാൽ ഇതൊക്കെ ഓർമ്മ നിൽക്കും. ഇടയ്ക്ക് നോക്കിയാൽ മതി, എന്നും വേണ്ട. മുമ്പ് ഞാൻ പറഞ്ഞ എന്നും നോക്കണം, ഇപ്പം അത് വിട്ടു. എന്തായാലും ഒരിക്കലും നോക്കാതിരിക്കുമ്പോൾ പിന്നെ എന്നും നോക്കണം എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഇനി പറയുന്ന ഇടയ്ക്ക് വല്ലപ്പോഴൊക്കെ ഒന്ന് നോക്കുക. മുമ്പ് പറഞ്ഞ പിൻവലിച്ച് വല്ലപ്പോഴും ഒന്ന് നോക്കിക്കഴിഞ്ഞാൽ ഇതൊക്കെ ഓർമ്മയിരിക്കും. ഇനിയും മറന്നു പോകും. അലവിഗ്രഹം എങ്ങനെ വരും? പ്രാച്ച് നീ പ്രാച്ച് അല്ല പ്രാ അഞ്ച് നീ അങ്ങനെയും വിഗ്രഹിക്കാം. ഇവിടെ ഇപ്പൊ പ്രാച്ചെന്ന് പറയാൻ നമ്മൾ ശ്രദ്ധിച്ചല്ലോ. ഇപ്പൊ പ്രാച്ച് നീ പരത്തിൽ എന്ത് വരുന്നു? എത്തുവന്നാൽ പ്രാച്ച് ചോക്ക് വരുന്നില്ല. എന്തുകൊണ്ട്? അപാച്യം നേരത്തെ വന്ന പോലെ തന്നെ അപ അഞ്ച് ഭൂഷണി അഞ്ചു വിജി കുഞ്ചാമിച്ച പ്രകാരം പിന്നെ സർവാപഹാരലോപം അപ്പ അഞ്ച് അനിതാഹലബുദായ കിങ്തി നകാർലോപം അഞ്ച് അച്ചഹാക്കാർ ലോപം ചൗ ദീർഘം പ്രാച്ച് അപാച്ച് പ്രാച്ച് പോയി അപാച്ച് പരത്തിൽ എന്തിരിക്കുന്നു? നീ യത്ത് അപാച്യം അല്ലല്ല അപാച്യം ഏത് പുസ്തകത്തിലോ? ഓ അത് ശരിയല്ല. അപ്പാ സൂത്രത്തിൽ എങ്ങനെയാണ്? അപ്പാ അത് മിസ്റ്റേക്ക്, പ്രിന്റിംഗ് മിസ്റ്റേക്ക്. ഭൈമിയല്ലല്ലോ. മറ്റേ ടീക്ക ആ സിദ്ധാന്തമൂലി അത് തെറ്റാണ്. അപാച്യം തന്നെ. അതിലെങ്ങനെയാ കൊടുത്തിരിക്കുന്നത്? ദിവ്യം പ്രാച്യം അപാച്യം ദിവ്യം അങ്ങനെ ഒരു ശബ്ദമുണ്ട് അവാക്ക്. അങ്ങനെ ഒരു ശബ്ദമുണ്ട് അവാക്ക്. പക്ഷെ ഇവിടെ സൂത്രത്തിൽ അപാക്കുന്ന തന്നെ തന്നെയല്ലേ? അവാക്കെന്ന് ശബ്ദമുണ്ട് അവാക്ക്. പക്ഷെ ഇവിടെ അപാച്യം തന്നെ. ഉദക് ഉദക് എന്നുള്ളിടത്ത് നമ്മൾ നേരത്തെ ഒരു വിശേഷ സൂത്രം കൂടെ പഠിച്ചു. ഏതാണത്? വൃത്തി ഉണങ്ങി ഞാൻ പറഞ്ഞുതരാം. ലുപ്ത നകാരസ്യ ഉദാപരസ്യ ലുപ്തം നകാരസ്യ അഞ്ചേർ ബസ്യകാരസ്യ ഈത്തസ്യ സൂത്ര ഉദയീത് ഉദയീത്. അതും ഇതുപോലെ തന്നെ എന്തുവരുന്നു? ഉദ് അഞ്ച് കൃഷ്ണി അഞ്ചു വിചിക്രഞ്ച് അഞ്ച്. നിങ്ങൾ ഈ സൂത്രമൊക്കെ പറയാൻ കിട്ടുന്ന സമയത്ത് പറഞ്ഞോളണം. അത് ഉറക്കാൻ വേണ്ടിയിട്ട് ഞാൻ അതായത് പറയുന്നത്. ഒരു തവണ പറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഓർമ്മയിൽ നിൽക്കും. അതുകൊണ്ടാണ് ഇത് ആവർത്തിച്ച് പറയുന്നത്, ഓർമ്മ വരുന്നതല്ല. അത് പറയണം, പറഞ്ഞ് അത് മനസ്സിലും നാക്കിലും ഉറപ്പിക്കണം. അല്ല ഞാൻ പറയും, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുക, അത് ശരിയായ രീതിയല്ല. എന്താണ് പൂന്താനം പറഞ്ഞ പോലെ ലജ്ജ കൂടാതെ നാമങ്ങളെപ്പോഴും ഭക്തിപൂർവം, അതുപോലെ ലജ്ജ കൂടാതെ ഈ നാമങ്ങളെപ്പോഴും ജപിച്ചുകൊണ്ടിരിക്കണം. എന്നാലേ വൈകുണ്ഠത്തിലെത്താൻ പറ്റത്തുള്ളൂ. ഉപാച്യം, ഉദീച്യം, അവിടെയും അഞ്ചു വന്നു. അനിതാല ഉദാഹിങ്തി നഗാറിൽ വെച്ചു. ഊത്ത് അഞ്ചെന്നിരുന്നു, അവിടെ എന്തിരുന്നു? ഉദയീത്ത് വന്നു. അഞ്ചിൽ അകാരത്തിന് ലോപിക്കുന്നതിന് പേരെ എന്തുവരും? അകാരത്തിന് ഈകാരം വന്നു. ഉദീച്യം, ഉദീചി ഭവം, ഉദീച്ച് നീ. പ്രതീച്യം, പ്രതി അഞ്ച്, കിന്ന് പ്രതിഗ്ധൂഷണി അഞ്ചു ചുക്രഞ്ച് കിൻ അനുദായകിന്തി നഗാർലോകം. പ്രതി അഞ്ച് അച്ചെന്നിരിക്കുമ്പോൾ വരുന്നു ഛൗ. പൂർവത്തിൽ അണ്ണിന് ദീർഘം വന്നു. പ്രതീചി ഭവം, പ്രത്യേകിച്ച് എത്ത് നീ, എത്ത് നീ ലോപിച്ചു. പ്രതീച്യം, അപ്പോ ഹലന്തം പഠിച്ച് ഓർമ്മയുള്ളവർക്ക് എളുപ്പം കാര്യങ്ങൾ മനസ്സിലാവും, അല്ലാത്തവർ അതൊന്നുകൂടെ ഒന്ന് നോക്കണം പഴയത്. അപ്പൊ പിടിയിട്ട് അപ്പൊ ഇതെല്ലാം അനമ്പിയ ശബ്ദങ്ങളാണ്, അവ്യ ശബ്ദങ്ങളല്ല, അത് മനസ്സിലാക്കണം. അവ്യത്യപ്പ്, അവ്യയങ്ങളിൽ നിന്നെല്ലാം എന്ത് വിധിക്കുന്നു? ത്യപ്പ്. ഏതർത്ഥത്തിൽ? ശേഷാർത്ഥത്തിൽ, ശൈശികാർത്ഥത്തിൽ. പക്ഷേ അവിടെ വാർത്തകാരൻ പറയുന്നു എല്ലാത്തിൽ നിന്നും വരാൻ പാടില്ല. പിന്നെയോ അമേഹക്വ തസിത്രേഭ്യേവ, അമാ സഹ സമീപ അർത്ഥത്തിലുള്ള അമാ ശബ്ദം അമ്പ്യമാണ്. ഇഹ ക്വ തസി പഞ്ചമ്യ തസിൽ സർവവിഭക്തി തസി എന്നൊക്കെ പറയും. അതിന് വരുന്നതാണ്, ഇവിടെ തന്നെ വരും. തസി പ്രത്യാന്തം ത്ര, അതിന് വരുന്നതാണ്. അപ്പോ തസീത്ര പ്രത്യയങ്ങളാണ്. അതുകൊണ്ട് പ്രത്യേകഗ്രഹണെ തദന്താഗ്രഹ താദന്തങ്ങളെ ഗ്രഹിച്ചുകൊണ്ട് ബാക്കി വരുന്ന ഈ അവയങ്ങളിൽ നിന്ന്. പിന്നെ ഇവിടെയൊക്കെ ഒരു കാര്യം ശ്രദ്ധിക്കണം, എന്താണ്? ദക്ഷിണാപശ്ചാത് പുരുഷസ്തെക്, ദക്ഷിണാപശ്ചാത് പുരുഷകളൊക്കെ അവയങ്ങളാണെങ്കിലും ഇതിൽ നിന്ന് വരുന്ന ശബ്ദങ്ങൾ അവയങ്ങളല്ല. മനസ്സിലായോ? അവയങ്ങളിൽ നിന്നാണ് പ്രത്യയം വരുന്നത്, പക്ഷെ വരുന്ന ശബ്ദം സുബന്ധങ്ങളാണ്, അവയങ്ങളല്ല. എന്ന് വെച്ചാൽ അവയവെന്ന് തദ്ദേശ അസർവഭക്തി സിദ്ധാന്തങ്ങളെ തന്നെ ഇതിൽ പലതും. പക്ഷെ അസർവഭക്തിയാണെങ്കിലേ പ്രദക്ഷിണ എന്ന് പറയുന്നത് തദ്ദാന്തമാണ്. പക്ഷെ അത് ദക്ഷിണാദാച് വന്നു, അത് അസർവഭക്തി ആയതുകൊണ്ട് അത് അവ്യയമായി. അന്ന് എല്ലാ വ്യക്തികളും കാണുന്നില്ല, എല്ലാ വ്യക്തികളും വരുന്നില്ല എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരു ദക്ഷിണാശബ്ദം ഉണ്ട്, അതിൽ എല്ലാ വ്യക്തികളും അതിൽ കാണുന്നില്ല, അങ്ങനെ പ്രയോഗിക്കുന്നില്ല, അതുകൊണ്ട് അതിന് അവ്യയം. ഇതൊക്കെ പ്രയോഗം അനുസരിച്ചിട്ടാണ് ദക്ഷിണ അവ്യയമാണോ അല്ലയാണോ എന്നങ്ങനെ തീരുമാനിക്കുന്നു. ദക്ഷിണസ്യാം എന്നുള്ള അർത്ഥത്തിൽ ദക്ഷിണ എന്ന് പ്രയോഗിച്ചിരിക്കുന്നു ഇവിടെ. എന്തുകൊണ്ട് പ്രയോഗിച്ചില്ല? ദക്ഷിണ എന്ന് പറയുന്നത് അവ്യയമാണെന്ന് തീരുമാനിക്കുന്നു, അങ്ങനെയാണ് തീരുമാനിക്കുന്നത്. അവ്യയമാണ് അദ്ദേഹം ഉണ്ട്, അപ്പൊ മനസ്സിലാക്കാം അങ്ങനെ ഒരു ശബ്ദവും ഉണ്ട്. പിന്നെ ഇതെങ്ങനെ വന്നു? ദക്ഷിണാദാച്ച്, ആച്ച് പ്രത്യേകം വിധിച്ച് അതിന് ലോകം വന്ന് ദക്ഷിണ എന്നുള്ള ശബ്ദം ശ്രദ്ധിച്ചു. അത് അവ്യയമാണ്, അതിന് തദ്ധിതത്തിൽ അങ്ങനെ ഒരു പ്രകരണം ഉണ്ടാക്കി അതിനെ അവ്യയമാക്കി പാണിനി. അന്തരാവ്യം അല്ല, ഇതുകൊണ്ട് അന്തരേണ അന്തരശബ്ദം. അത് എവിടെ പ്രയോഗിച്ചിരിക്കുന്നു എന്നുള്ളതനുസരിച്ചും ആര് പ്രയോഗിച്ചു എന്നുള്ളതനുസരിച്ചും ഒക്കെ തീരുമാനിക്കേണ്ടി വരും. അന്തരേണ യുക്തേ സൂത്രം വന്നില്ലേ അല്ലേ? അപ്പൊ അത് പ്രയോഗങ്ങളനുസരിച്ച് തീരുമാനിക്കണം. അന്തരസ്യാം പ്രയോഗിക്കാറുണ്ട്. അതിനെയും അമ്യമായിട്ട് എടുക്കാം. വിഭക്തി പ്രതിരൂപകം അമ്യം, അതിനെയും എടുക്കാം. അങ്ങനെ ഒന്ന് പഠിച്ചു അവയ പ്രകടനത്തിൽ വിഭക്തി പ്രതിരൂപ അമ്യങ്ങളുണ്ട്, ഇത്തരം ശബ്ദങ്ങൾ. കാരണം ഇത് ദക്ഷിണ പോലെയുള്ള ശബ്ദങ്ങൾ അമ്യമായിട്ടും അനമ്യമായിട്ടും വരുന്നതുകൊണ്ട് അതിന് പല രൂപ മാറ്റങ്ങളും വരാം. അതുകൊണ്ട് പിന്നെ നമ്മളെങ്ങനെ തീരുമാനിക്കും? ശിഷ്ടപ്രയോഗം എങ്ങനെ പ്രയോഗിച്ചിരിക്കുന്നോ അതനുസരിച്ച് തീരുമാനിക്കും. ഇതാണ് വ്യാഖ്യാതാക്കൾ തമ്മിൽ അടികൂടുന്നത്. കുമാരസംഭവം തുടങ്ങുന്നതിന് ഉത്തരസ്യാം എന്ന് പറഞ്ഞോട്ടല്ലേ? കുമാരസംഭവം തുടങ്ങുന്നതിന് ഉത്തരസ്യാം എന്നുള്ള പ്രയോഗത്തില്ലേ? കാളിദാസൻ സപ്തമിയല്ലേ? ഉത്തരസ്യാം ദിശി, ഉത്തരാശബ്ദാന്റെ സപ്തമി ഉത്തരസ്യം. എന്താ കുഴപ്പം? സർവനാമശബ്ദം അങ്ങനെ എടുക്കാം. ഉപയോഗിക്കാം. ദക്ഷിണശബ്ദം ഉണ്ടല്ലോ. പക്ഷേ ഇവിടെ മനസ്സിലാക്കേണ്ട പ്രത്യേകം, അത് അവ്യമായാലും അതിൽ നിന്ന് വരുന്ന ത്യ എന്ന് പറയുന്ന അവ്യം അല്ല. ദക്ഷിണാത്യ ദക്ഷിണാത്യോ ദക്ഷിണാത്യ, അതാണ് തദ്ധിതപ്രിയ ദക്ഷിണാത്യാഹ എന്ന് ഭാഷകാരം പ്രയോഗിച്ചിരിക്കുന്നു. ഒരാളല്ലേ ഉള്ളൂ, പിന്നെ എന്തിനാ ദക്ഷിണാത്യാഹ എന്ന് പ്രയോഗിച്ചു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, വിത്ത് റെസ്പെക്ട് ദക്ഷിണാത്യാഹ അങ്ങനെ പ്രയോഗിക്കും. അത് പ്രത്യയം മനസ്സിലാക്കണം. അവ്യയത്തിൽ നിന്ന് പ്രത്യയം വന്ന് അനവ്യയമായി മാറുന്നു. ഇവിടെ എല്ലാം അതാണ്. എത്ത് പ്രത്യയം വന്നു കഴിഞ്ഞാലും എന്തോ, പക്ഷെ അത് സുബന്ധത്തിൽ നിന്ന് തന്നെ വരുന്നത്. പക്ഷെ അവ്യയത്തിൽ നിന്നും വരാം, വന്നു കഴിഞ്ഞാൽ അത് അനവ്യയുമാകും, ചിലയിടത്ത് അവ്യയുമാകും. വീണ്ടും കിമ്മിൽ നിന്ന് ഇത്ര വന്നിട്ട് കുത്ര അവ്യയമാകും, അങ്ങനെയുണ്ട്. ഇതൊക്കെ കുറെ പരിചയം കൊണ്ടേ കിട്ടത്തുള്ളൂ. കൃത്യമായൊരു അഭിപ്രായം പറയണമെങ്കിൽ, നിങ്ങൾ വ്യാകരണം പഠിക്കുന്നതിനനുസരിച്ച് നിങ്ങൾ ലഘു സിദ്ധാന്ത കൗമുദി പഠിക്കുകയാണെങ്കിൽ ഒരു ചോദ്യം ചോദിച്ചാൽ നിങ്ങൾക്ക് ഉടൻ ഉത്തരം പറയാൻ പറ്റും. കുറേശ്ശെ പഠിച്ച് പഠിച്ച് പഠിച്ച് വരികയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ സമയം മാറും. ഒരു മണിക്കൂർ, രണ്ട് മണിക്കൂർ, മൂന്ന് ദിവസം, മൂന്നാഴ്ച, ചിലപ്പോൾ മൂന്ന് മാസം ചിന്തിച്ചാലും കൃത്യമായ ഉത്തരം പറയാൻ പറ്റത്തില്ല. ജ്യോതിഷം പോലെയാണ്. ആ ഹോരയിൽ അങ്ങനെ പറഞ്ഞിരിക്കും, ഈ ഹോരയിൽ അങ്ങനെ പറഞ്ഞു, മറ്റേ ഹോരയിൽ അങ്ങനെ പറഞ്ഞിരിക്കും. അവസാനം ഹോരകളെല്ലാം കൂടെ തലയിൽ കയറി ചിന്തിച്ച് ചിന്തിച്ച് ചിന്തിച്ച്. അതുപോലെ തന്നെ ഇത് അത്ര വിപുലമാണ്. ഭാഷ്യം വാർത്തികം അതീത് എന്ന് പറഞ്ഞു നൂറുകണക്കിന് ഗ്രന്ഥങ്ങളും പ്രയോഗങ്ങളും. അതുകൊണ്ട് തന്നെ ഞാൻ എപ്പോഴും പറയാറുള്ളത് സംസ്കൃതം അമൃത ഭാഷയാണ്. എന്തുകൊണ്ട്? ആദ്യമില്ല, അന്തമില്ല, അമൃത ഭാഷയാണ്. എന്നുവെച്ചാൽ അത്രയും ശാസ്ത്രങ്ങൾ വിഷയങ്ങൾ സംസ്കൃതത്തിൽ കൈകാര്യം ചെയ്തിരിക്കുന്നു, അതിനൊരു അവസാനമില്ല. അപ്പൊ ചോദിക്കും, പിന്നെ മൃതഭാഷയെന്ന് എന്തിനാ പറയുന്നതെന്ന്? എന്തിനാ? വ്യവഹാരത്തിലില്ല, അതുകൊണ്ട്. അത്രയേ ഉള്ളൂ ദോഷം. മറിച്ച് അതിൻ്റെ ശാസ്ത്ര പ്രൗഢിയെ എടുത്തു കഴിഞ്ഞാൽ അത് അമൃതമാണ്. അതുകൊണ്ട് എന്നെ ഏതെങ്കിലും ഒരു ഭാഗത്ത് മാത്രം നിങ്ങൾ നിർത്തരുത്, രണ്ട് ഭാഗത്തും ഉണ്ട് ഞാൻ. അപ്പൊ അമാ എന്ന് പറയുന്നത് സഹ സമീപ അർത്ഥത്തിലുള്ള അവ്യയത്തിൽ നിന്ന് എന്ത് വരും? ത്യപ്പ് വരും. സംഗതി വളരെ എളുപ്പമാണ്. എന്താണ് അമാ ത്യ? തെപ്പ് വരുമ്പോ അത് പറയാനാണ് പറഞ്ഞത്. അത് സുബന്ധമായി അമാത്യ എന്ന് പറഞ്ഞാൽ ആ കൂടെ ഉള്ളവൻ എപ്പോഴും അമാത്യൻ, മന്ത്രി, രാജാവിൻ്റെ അടുത്ത് എപ്പോഴും ഉള്ളവൻ. ഇഹത്യ, ഇഹ ഇവിടെ ഉള്ളവൻ. ഇഹത്യ ബാലക, അങ്ങനെയൊക്കെ പ്രയോഗിക്കുമ്പോൾ ഇവിടെ ഉള്ളവൻ എന്നുള്ള അർത്ഥത്തിൽ എന്ത് പറയാം? ഇഹത്യ ഏതാണ്? അടുത്ത് വരുന്നുണ്ട്. ക്വ ശബ്ദത്തിൽ നിന്ന് എന്ത് വരുന്നു? എത്ര, എവിടെ, എത്ര അല്ല എവിടെ. ഇതിൻ്റെയൊക്കെ കോ എല്ലാം ശബ്ദിക്ക് രൂപശ്രദ്ധിക്കുന്ന അടുത്ത് വരും. നമുക്ക് ലഘുസിദ്ധാന്തമായി തന്നെ വരും. കോ ശബ്ദത്തിൽ നിന്ന് എവിടെ, കുത്ര ഭവ, അങ്ങനെ കൊത്തിയ അതറിയത്തില്ല, അതങ്ങനെ വരുമെന്ന് അറിയത്തില്ല. അല്ലാതെ ത പ്രത്യേകം വരാം, ത ഭാവാർത്ഥത്തിലുള്ള ഇരട്ടിക്ക. വരത്തനെന്ന് പറയും. അത് പക്ഷെ മലയാളത്തിൽ പൊതുവെ അംഗീകരിച്ച ഒരു പ്രയോഗമല്ല, ഒരു വളരെ ഗ്രാമ്യമായ ഒരു ശൈലിയാണ്. പാണിനിയും ഇവരുടെ ഇടയിൽ എങ്ങനെ വന്നു എന്നുള്ളതൊക്കെ പിന്നെ റിസർച്ച് ചെയ്യേണ്ടി വരും. തസിൽ പ്രത്യാന്തം, തസ് പ്രത്യാന്തമാണ് തഥ. തഥ ഭവ, തഥ ആഗത എന്നെല്ലാം പറയാം. തഥസ്ഥിഹ, അവിടെ നിന്ന് വന്നവൻ. അവിടെ നിന്ന് അതാദ്യം വേണം, കാരണം തഥ എന്ന് വെച്ചാൽ അവിടെ നിന്നെന്നാണ്. അതിൽ നിന്ന് അവിടെ നിന്നു, അവിടെ നിന്ന് എന്താണ് ജാത എന്ന് പറയാം. തഥസ്ഥിഹ, അവിടെ നിന്നുണ്ടായത് തഥസ്ഥിഹ. ഇനി ഇതൊന്നുമില്ല പറയാം. എന്താണ് തഥ അയം, അവിടെ നിന്ന് ഉള്ള അത്, അവിടെ നിന്നുള്ളതിനുമായിട്ട് സംബന്ധിച്ചത്, അവിടെ നിന്നും ഉള്ളതുമായി ബന്ധപ്പെട്ടത് തഥസ്ഥിഹ. പക്ഷെ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് ഈ ശബ്ദങ്ങൾ അധികം ഉപയോഗിക്കാറില്ല. അവിടെയൊക്കെ എന്താ പറയും? തഥ ആഗത, അങ്ങനെയൊക്കെ പറയാറുള്ളൂ. തത്ര ഭവ, തത്ര ജാത, ഇങ്ങനെയൊക്കെ സാധാരണ പറയുള്ളൂ. പിന്നെ ചിലപ്പോൾ വിശേഷണങ്ങളായി ഉപയോഗിക്കുമ്പം തത്രത്യഹ ബാലകഹ, അങ്ങനെയൊക്കെ ഉപയോഗിക്കുമ്പം ഇത് ഉപയോഗിക്കാറുണ്ട്. അത് പ്രയോഗത്തിനനുസരിച്ചിട്ടാണ്. ചിലയിടത്ത് ഇത് പ്രയോഗിച്ചു കഴിഞ്ഞാൽ വളരെ വികൃതമായി തോന്നും ഇങ്ങനെ ഉപയോഗിക്കുമ്പോൾ. അവിടെ ചിലപ്പം വിഗ്രഹവാക്യമായിരിക്കും, കുറച്ചുകൂടി ഭംഗിയായി പോകും. ഇത് തസ്, തസ് ധാരാളം തസ് പ്രത്യയങ്ങളുണ്ട്. ഉണ്ട് യഥ, തഥ എന്നൊക്കെ, ഇത്ര, അതുപോലെ തന്നെ എത്ര, കുത്ര, തത്ര, അന്യത്ര, ഇതല്ല സപ്തമി എത്ര. ഇനി വരും സൂത്രം. അതിന് തത്ര ശബ്ദം വരും, തത്ര അവ്യയമാണ്. പക്ഷെ അതിൽ നിന്ന് ത്രൽ പ്രത്യാന്തത്തിൽ നിന്ന് തെപ്പ് വന്നു കഴിഞ്ഞാൽ അത് അവ്യയമല്ല. തത്രത്യ എന്ന് വെച്ചാൽ തത്ര ഭവ, തത്ര ജാത, തത്ര അയം, തസ്മിൻ അയം, അതുമായിട്ട് ബന്ധപ്പെട്ട ഒന്ന്, അങ്ങനെ അവിടെ ഉള്ളതുമായി ബന്ധപ്പെട്ട മറ്റൊന്ന്. തത്രത്യ അന്യത്രത്യ, കുത്രത്യ, അത്രത്യ. സുഖമുള്ളിടത്ത് പ്രയോഗിക്കാം, എല്ലായിടത്തും പ്രയോഗിക്കാൻ പോലും. അന്യത്രത്യ എന്നൊന്നും ആരും പ്രയോഗിക്കാറില്ല. പക്ഷെ പ്രയോഗിച്ചാൽ തെറ്റ് പറയാൻ പറ്റില്ല. എന്തുകൊണ്ട്? ത്രായിൽ നിന്ന് തെപ്പ് വിധിച്ചിരിക്കുന്നു, വരുന്നത് അവ്യയമല്ല. അപ്പോൾ ഇത് പരിഗണനം ചെയ്തിരിക്കുകയാണ്. വാർത്തികത്തിൽ അവ്യയങ്ങളെ അടുത്ത് മറ്റൊന്ന് പറയുന്നു, തെബ് നേർ ധ്രുവ ഇതി വക്തവ്യം. ധ്രുവം എന്ന് വെച്ചാൽ എല്ലാ കാലത്തും നിലനിൽക്കുന്നു, അതാണ് ധ്രുവം. എല്ലാ കാലത്തും നിലനിൽക്കുന്നു. അങ്ങനെ അത് വേറെ അർത്ഥത്തിൽ അത് അപായത്തിന്റെ അവധി എന്നുള്ള അർത്ഥം. ദൃഢമൊന്നും അർത്ഥമില്ല, അതൊക്കെ നമ്മൾ വിശദീകരിച്ചാണ്. ദൃഢമെന്ന അർത്ഥമില്ല എന്ന് എന്തുകൊണ്ട് പറഞ്ഞു? അശ്വാത് പദ്ധതി കറക്റ്റ്, ഓർമ്മയുള്ളവരുണ്ട്. കാരണം അവിടെ ധ്രുവം എന്ന് പറഞ്ഞാൽ സ്ഥിരമെന്ന് അർത്ഥം കൊടുക്കാൻ വൃക്ഷാത് പദ്ധതി എന്ന് പറയുന്നിടത്ത് ശരിയാ, പക്ഷെ അശ്വാത് പദ്ധതി എന്ന് പറയുന്നിടത്ത് ധ്രുവം എന്ന് പറയുന്നത് കൊണ്ട് അവധി എന്ന് മാത്രം അർത്ഥം കൊടുക്കുക. പതനാവധി, അപായത്തിന്റെ അവധി. അപായത്തിന് എന്തർത്ഥം പറഞ്ഞു? അപായത്തിന് എന്തർത്ഥം പറഞ്ഞു? ഇതൊക്കെ ഇങ്ങോട്ട് ചോദിച്ചാൽ ഞാൻ അങ്ങോട്ടും ചോദിക്കും. വിശ്ലേഷ അപായോ വിശ്ലേഷ തസ്മിൻ അവധിഭൂതെ കാരകെ അപാദാന. നേർ ധ്രുവ നീയിൽ നിന്നും എല്ലാ കാലത്തും നിലനിൽക്കുന്നു എന്നുള്ള അർത്ഥത്തിൽ തെപ്പ് വരുന്നു. അപ്പൊ നീ എന്ന് പറയുന്നൊരു അവ്യയമാണ്. എവിടെ പഠിച്ചു? എവിടെ പഠിച്ചു? നീ നീ നീ നീ നീ എവിടെ പഠിച്ചു? പസർഗാഹ ക്രിയായോഗേ ഉപസർവസഞ്ജമെന്നും പിന്നെ അതിന് നിപാതസഞ്ജയും വരുന്നു. പ്രാദേഹ ഗതിസഞ്ജം പിന്നെ സുരാതി നിപാതം അമ്പയം അഭ്യസന്നെയുണ്ട്. അപ്പൊ നീയിൽ നിന്ന് തെപ്പ് വന്നു. അപ്പൊ എന്തായി? നിത്യ നിത്യ അഭ്യയത്തിൽ നിന്ന് തെപ്പ് വന്നിട്ട് നിത്യ എന്ന് വന്നു. നീ അഭ്യയമാണ്, നിത്യ അഭ്യയമല്ല. വിശേഷത്തിനനുസരിച്ച് തദ്ദേശങ്ങൾ കേൾക്കുക. അങ്ങനെയാണ്, കൃത്യമായി ഒരു ലിംഗവചനം പലയിടത്തുമില്ല. വിശേഷങ്ങൾക്കനുസരിച്ചത് മാറും. പക്ഷേ കൃതന്ധങ്ങൾ അങ്ങനെയല്ല, പലതിനും നിത്യമായ ഉണ്ട്. അജബന്ധ പുംസി ഇങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്. ഇവിടെ അത്രയും ഇല്ല, ഇവിടെ ഉണ്ട്. പക്ഷെ കൂടുതലും എന്താണ്? വിശേഷണം പോലെ സ്വാന്തം ക്ലീപം തലന്തം സ്ത്രീയാം അങ്ങനെയൊക്കെ നിയമങ്ങളുണ്ട്, ഇല്ലാതെയില്ല. പക്ഷെ കൂടുതലും മാറിക്കൊണ്ടിരിക്കും. വൃദ്ധർ യസ്യ അചാമാതി തദ് വൃദ്ധം. ഇത് വൃദ്ധസജ്ഞ വിധിക്കുന്നതാണ്, മാറിപ്പോരുത്. നേരത്തെ വിധിച്ച എന്ത് സജ്ഞയാണ്? വൃദ്ധി വൃദ്ധി. ഇത് വൃദ്ധം വൃദ്ധം എന്ന് പറയുമ്പോൾ നമുക്ക് ഉടൻ മനസ്സിൽ വരുന്നത് ഇതിന് വൃദ്ധനുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ? ഒരു ബന്ധവുമില്ല. ആ വൃദ്ധൻ വേറെ, ഇത് വൃദ്ധം വേറെ, രണ്ടുമായിട്ട് ഒരു ബന്ധവുമില്ല. ഇതിനെന്താ പറയുന്നത്? യസ്യ സമുദായസ്യ അചാം മധ്യേ ആദർ വൃദ്ധി തദ് വൃദ്ധസഞ്ജം സ്യാത്. ഒരു ശബ്ദ സമുദായത്തിൽ ഹല്ലും വ്യഞ്ജനവും കാണാമല്ലോ, അതില് അച്ചുകളുടെ കൂട്ടത്തിൽ ആദി അച്ചിന് വൃദ്ധിസഞ്ജയുണ്ടെങ്കിൽ ആ സമുദായത്തിന് എന്ത് വരും? വൃദ്ധസംജ്ഞ. ഉദാഹരണം ശാല. ശാല എന്ന് പറയുന്ന ഒരു ശബ്ദ സമുദായമാണ്. അല്ല, ഹല്ലുകൊണ്ട് അച്ചുണ്ട്. അവയുടെ കൂട്ടത്തിൽ എത്ര അച്ചുണ്ട്? അതിൻ്റെ കൂട്ടത്തിലെ ആദ്യത്തെ അച്ചിന് വൃദ്ധിസംജ്ഞയുണ്ടെങ്കിൽ ആ സമുദായത്തിന് എന്ത് സംജ്ഞ വരും? ഇതാണ് ഇവിടെ വൃദ്ധസംജ്ഞ വരുന്നത്. മൊത്തത്തിനാണ് വരുന്നത്, എന്നുവെച്ചാൽ പദത്തിന് വരും, അല്ലെങ്കിൽ പ്രാതിപദികത്തിന് വരുമെന്ന് വൃദ്ധസംജ്ഞ. അതാണ് യസ്യ സമുദായ. ഏത് സമുദായത്തിൻ്റെ ആണോ അച്ചാം മധ്യ അച്ചുകട കൂട്ടത്തിൽ അച്ചുവന്തി അത് ടീ പോലെ ആദി വൃദ്ധി, ആദിക്ക് വൃദ്ധിസഞ്ജയുള്ളത്. തത് തത് എന്ന് പറഞ്ഞാൽ വൃദ്ധസഞ്ജം. ഇന്ന് വൃദ്ധസഞ്ജോദിക്കുന്ന സൂത്രം എന്തെല്ലാം എന്തെല്ലാം സ്വപ്നങ്ങളാണ് ഇനി കേൾക്കാനിരിക്കുന്നതെന്നറിയാം. ഇപ്പൊ വൃദ്ധനും വന്നു, സ്വപ്ന ജടിലം വ്യാകരണം. സ്വപ്നകളാകുന്ന ജട പിടിച്ചു കിടക്കേണ്ട വ്യാകരണം എന്ന് വെച്ചാൽ തല കാണാൻ പറ്റത്തില്ല, ജട കൊണ്ട് മറഞ്ഞിരിക്കും. അത്രമാത്രം സ്വപ്നങ്ങളാണ്. ഇനി സൂത്രത്തിലില്ലാത്ത സ്വപ്നങ്ങളുമുണ്ട് ഭാഷ്യത്തിൽ. പ്രാചീന ആചാര്യന്മാരുടെ സ്വപ്നങ്ങളെല്ലാം ഭാഷ്യകാരം ഉപയോഗിക്കും, സൂത്രത്തിലില്ലാത്ത. ത്യദാദികൾക്കും വൃദ്ധസംജ്ഞയുണ്ട്. ത്യദാദികൾ എത്ര ശബ്ദങ്ങളുണ്ട്? 12 ശബ്ദങ്ങൾ. ഏതൊക്കെയാണ്? ഏതത് ഇതം അത സേകദ്യൂഷ്മതസം ഭൗതികം. ഏതൊക്കെയാണ്? പലവണ ഞാനിത് പറയിപ്പിച്ചിട്ടുള്ളതാണ്, അതുകൊണ്ട് എനിക്ക് ഗുണമുണ്ടായി, ഞാൻ ഓർക്കുന്നു. 12 ശബ്ദങ്ങൾ. അപ്പോ തദാദികൾക്കും വൃദ്ധസംജ്ഞയുണ്ട്. അടുത്ത വിധി സൂത്രം വരുന്നു, വൃദ്ധാച്ഛ. വൃദ്ധത്തിൽ നിന്നും ഛ വരുന്നു. അപ്പൊ വൃദ്ധസംജ്ഞയുള്ള ശബ്ദങ്ങളിൽ നിന്ന് വരുമെന്ന് വരുന്നു. അപ്പൊ എങ്ങനെ വരുന്നു? വൃദ്ധർയസ്യ അതാ അചാമാതി സദ്വൃദ്ധം എന്ന് പറഞ്ഞ സൂത്രപ്രകാരം വൃദ്ധസംജ്ഞ വിധിച്ച ശബ്ദങ്ങളിൽ നിന്നും, തദാദീനിച്ച പ്രകാരം വൃദ്ധസംജ്ഞ വിധിച്ച ശബ്ദങ്ങളിൽ നിന്നും എന്ത് വരുന്നു? ഛ വരുന്നു. അപ്പൊ ആദ്യത്തെ ഉദാഹരണമാണ് ശാലീയ, ശാലാ ശബ്ദം. ശാലായാം ഭവ, ശാലായാം ജാത, ശാലായാഹ അയം, ഇങ്ങനെയെല്ലാം വിഗ്രഹിച്ചു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ശാലാ ശബ്ദത്തിൽ നിന്ന് ഛ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? ആയനീയ ഭടകജകാം പ്രത്യാദീനാം പ്രകാരം ഛക്കീയ വന്നു കഴിഞ്ഞാൽ എന്ത് വരുന്നു? എന്ത് വരുന്നു? എസ്ജ പ്രകാരം ബസഞ്ഞ വന്നിട്ട് ആകാരം ലോപിച്ചിട്ട് ശാലീയ മാലാശബ്ദത്തിൽ നിന്നും അതും ഏ സൂത്രപ്രകാരമാണ് ഇവിടെ വന്ന വൃദ്ധസഞ്ജ? അതന്നെ മാലാശബ്ദത്തിൽ നിന്നും ഛ വന്ന് ആകാരം ലോപിച്ച് ഈയ വന്നു മാലീയ, മാലയിൽ സംഭവിച്ചതെന്നൊക്കെ അർത്ഥം. ഇനി തദാദികൾക്ക് ഉദാഹരണം കൊടുത്തിരുന്നു. തദ്, തദീയ, തദീയ, തദീയ, തദ്, തദ്, ഇദം, ഇദമീയ, അധസീയ ഏകീയ ദ്വിതീയ യുഷ്മത് യുഷ്മതിയാന്നും വരും, ത്വദീയാന്നും വരും, രണ്ടും വരും. അസ്മദനും രണ്ടും വരും, അസ്മദീയ മദീയ ഭവത് ഭവതീയ. അവിടെ ഭവത് ശബ്ദം തകാരാന്നാണെങ്കിലും അവിടെ ഭവതീയ എന്ന് വരും, ജസ്തും വരും. എന്തുകൊണ്ട് ജസ്തും വരുന്നു? പദാന്തമാണ് ഭവതീയ എന്നിരിക്കും. പദസഞ്ജ ഉണ്ടോ? പിന്നെ സഞ്ജ ഭവത് ഭവത് ഈ എന്നിരിക്കും. പദസഞ്ജ ഉണ്ടോ? ഇവിടെ ഭസഞ്ജയാണ്. എന്നാലും വരും സിദ്ധിച്ച. ഇവിടെ വരുന്ന ഛസ് പ്രത്യമാണ്, ഛ അല്ല. ഭവതഷ്ടക്ഷസോ എന്നൊരു സൂത്രമുണ്ട്, അത് പ്രകാരം എന്ത് വരുന്നു? ഛസ് വരുന്നു. ഒരു ഓർത്തിരിക്കേണ്ട കാര്യമാണ്, പരീക്ഷയ്ക്കൊക്കെ ചോദിക്കുന്നതാണ്. ഭവതീയഹൈതി രൂപസ്യ സിദ്ധി വിവ്രിയതാം. അപ്പം ഭവതഷ്ടക്ഷസോ ഇത്യനേന സൂത്രേണ ചസികൃതേ സിജിത്യേന പദസഞ്ജായാം ഭവത് ഇത്യസ്യ ജലാഞ്ജസോ അന്തേത്യനേന ജസ്തേ കൃതേ ഭവതീയഹ ഇതി സിദ്ധ്യതി എന്ന് പറയേണ്ടി. കിം കിമീയഹ കിമഹ കിയഹ കിമീയ മലയാളത്തിൽ കീയ പറഞ്ഞാണ്. ഇപ്പൊ ശാലിയ മാലിയ തദീയ തദാദിയ കൊടുത്തു. ഇപ്പം ഭവതീയ എന്ന് പറയുന്ന ശബ്ദം ഓർത്തിരിക്കുന്നു, ധാരാളം പ്രയോഗത്തിൽ വരുന്നതാണ്. എന്തുകൊണ്ട് ജസ്തും? അത് ആക്കി വൃദ്ധിസഞ്ജയില്ലേ? ഏത് സൂത്രപ്രകാരമാണോ വൃദ്ധിരാദേച്ച്? മറന്നുപോയോ വൃദ്ധിരാദേച്ച്? മറന്നോ? വാ നാമധേയസ്യ വൃദ്ധസഞ്ജ വക്തവ്യാവും. വാർത്തകാരന്റെ സംഭാവന. അദ്ദേഹം ഇനി ഒന്നുകൂടി ഒരു വൃദ്ധസഞ്ജ വിളിച്ചു. ദേവദത്ത എന്ന് പറയുന്ന നാമധേയമാണ്, ഭാഗരൂപ നാമഭ്യോധേയ. ഭാഗത്തിൽ നിന്ന് ദേഹപ്രത്യമെന്ന് ഭാഗധേയം, രൂപധേയം, നാമധേയം സ്വാർത്ഥത്തിൽ വരുന്നതാണ്. നാമം തന്നെ നാമധേയം, തദ്ദേഹപ്രത്യമാണ്. നാമത്തിന് എന്ത് പറയാം? നാമധേയമെന്നും പറയാം. അതുകൂടെ പറയുന്നു, വികല്പമായിട്ട് നാമധേയ ശബ്ദത്തിൽ നിന്ന് ശബ്ദത്തിന് വൃദ്ധസഞ്ജ വന്നു കഴിഞ്ഞാൽ എന്ത് വരും? വൃദ്ധാത് ഛ ദേവദത്തീയ ആകാരം ലഭിച്ചു. ഛാക്കീയൊന്ന് ആകാരം ലഭിച്ചു. ദേവദത്തീയ ദേവദത്തസ്യ അയം ദേവദത്തീയ. ദേവദത്തിന്റെ ഏതെങ്കിലും ഒരു സാധനം, അതിനെ പറയാൻ എന്താണോ അയം ദേവദത്തീയ ഭവതി എന്ന് പറയും. ഇത് ദേവദത്തിൻ്റെതാണെന്നേ ഉള്ളൂ അതിനർത്ഥം. അയം ദേവദത്തസ്യ ഭവതി എന്ന് പറഞ്ഞാലും ആ അർത്ഥം കിട്ടും. ഇത് വികല്പായത് വരാത്ത വർഷത്തിൽ എന്ത് വരുന്നു? പ്രാഗ് ദിവ്യത്തോ അണ്ണ ദേവദത്ത ശബ്ദത്തിൽ നിന്ന് അണ്ണ വന്നിട്ട് ആദിവൃദ്ധി വന്ന് എസ് സി ജാകാരം ലഭിച്ചു. ദൈവ ദത്ത ഗഹാദിഭ്യസ്ഥ. ഗഹാദി എന്ന് പറയുന്നത് ഒരു ഗണമാണ്. ഗഹ എന്ന് പറയുന്ന ഒരു സ്ഥലത്തിന്റെ പേരാണെന്ന് പറയുന്നു. ഗഹ ഗ്രാമം, ഗുഹയാണെന്ന് ചിലർ പറയുന്നു. പല അർത്ഥങ്ങളും പറയുന്നുണ്ട്. ഗഹാദി എന്ന നിച്ഛ വരുന്നു. വൃദ്ധാ ഛപ്രകാരം വരുന്നില്ല. എന്തുകൊണ്ട് വൃദ്ധസംജ്ഞ ഇതിന് വരാൻ വഴിയില്ല? ആളിന്റെ പേരുമല്ല, വൃദ്ധിയുമില്ല. അതുകൊണ്ടാണ് ഈ വൃദ്ധസംജ്ഞ ഇല്ലാത്ത ശബ്ദങ്ങൾക്ക് ഛപ്രത്യം വിധിക്കാൻ വേണ്ടിയിട്ടാണ് ശൈശിക അർത്ഥം ഇങ്ങനെ ഒരു ഗണത്തെ പാണിഞ്ഞു ഉണ്ടാക്കി. ഗഹാദിഭ്യസ്ഥ ഇതിൽ ഓർത്തിരിക്കേണ്ട ഒരു കാര്യമുണ്ട്. പരകീയം, സ്വകീയം തുടങ്ങിയ ശബ്ദങ്ങൾ പരശബ്ദത്തിൽ നിന്ന് ഗഹാദിഭ്യസ്ഥാവെന്ന് ശ്രദ്ധിക്കും. പരകീയം സ്വശബ്ദത്തിൽ നിന്ന് എന്തുവരുന്നു? സപ്രത്യം വന്നിട്ട് ശ്രദ്ധിക്കുന്നതാണ് സ്വകീയം. എങ്ങനെ? അതല്ല, ഞാനൊരു സസ്പെൻസ് നിർത്തിയത്. പരശബ്ദത്തിൽ നിന്ന് ഛ വന്നിട്ട് പരകീയമെന്നും സ്വശബ്ദത്തിൽ നിന്ന് ഛ വന്നിട്ട് സ്വകീയമെന്നും വരുന്നത് ഈ ഗണത്തിൽ കുക്കിന് ആഗമം വിധിച്ചു. ഈ ഗണത്തിൽ ഗഹാദിഭ്യസ്ഥ എന്ന് പറയുന്ന ഗണത്തിൽ കുക്ക് എന്ത് ചെയ്തു? ആഗമമായിട്ട് ഗണത്തിൽ തന്നെ വിധിച്ചു. അപ്പോ എന്ത് ചെയ്തു? പരശബ്ദത്തിന് കുക്ക് വിധിച്ചപ്പം കിത്തായി ആദ്യന്തോ അകിതു പരകീയം. എങ്ങനെ? ഗണശബ്ദം ഗഹശബ്ദത്തിന് വിധിച്ചെന്നുള്ളതല്ല, പരശബ്ദം സ്വശബ്ദം തുടങ്ങിയവയ്ക്ക് കുക്ക് വിധിച്ചു എന്നാ ഞാൻ പറഞ്ഞു. അത് സാറിന് അട്ടുക്ക് കുക്കൊക്കെ വിധിക്കുന്നിടത്ത് എന്താ? കൊക്കാരയിത്തു ഉകാര ഉച്ചാരണത്തെ ശേഷിക്കുന്ന എന്താണോ? അപ്പൊ പരകീയം സ്വകീയം എന്നെല്ലാം വരും. സിയോ ഉണ്ട്, പക്ഷെ പരീയമില്ല. പരീയമില്ല, പരകീയമുണ്ട്. കുക്കിൽ മാത്രം അത് വികല്പം. അതുകൊണ്ട് എന്ത് വരുന്നു? അതാ ഇതില് ഏതില്? സ്വയിൽ മാത്രം വികല്പം. അതുകൊണ്ട് എന്ത് വരുന്നു? സിയോ ഒന്നും വരും, സ്വകീയം ഒന്നും വരും. എല്ലാ സർക്കസുകളും എന്തിനു വേണ്ടി? ഇങ്ങനെയൊക്കെ പ്രയോഗങ്ങളുണ്ട്. പാണിനി പൊക്ക് വിധിച്ചില്ല, അവരുടെ ഒരു സൂത്രത്തിനും വിധിച്ചില്ല. എന്നാ പരകീയൊന്നും ഉണ്ടും. എന്തായാലും ഈയ പരത്തി വരുമ്പം തന്നെ മനസ്സിലാക്കിക്കോണം, ഈയം വയ്ക്കണമെങ്കിൽ എന്ത് വേണം? ഛവർണാലും ഛവർണാലും ഈയ വരത്തും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ ഊഹിച്ചോണം. ഗണത്തിൽ ഗണം ഗണം പണിനീയ സൂത്രത്തിലല്ല, ഗണത്തിൽ വിധിച്ചു. സൂത്രത്തിലുണ്ടോ ഗഹാദിഭ്യസ്ഥന്നില്ലേ ഉള്ളൂ. ഇതിൽ കുക്ക് വിധിച്ചു കഴിഞ്ഞാൽ എല്ലായിടത്തും കയറി വരത്തില്ലേ? ഗഹീയ രൂപസിദ്ധിക്കോ, ഗഹകീയ എന്ന് വരത്തില്ലേ? എന്നാണ് പറഞ്ഞ് ഗണത്തിൽ ചില ശബ്ദങ്ങൾക്ക് പര സോ പോലുള്ള ശബ്ദങ്ങൾ കുക്ക് വിധിച്ചു. ഓ, ഇതിപ്പോ പറഞ്ഞത് തന്നെ അബദ്ധമായി. പറയണ്ടായിരുന്നു, ഇപ്പൊ പറഞ്ഞിട്ട് തീർക്കാൻ പറ്റുന്നില്ല. ഒരു ഉപകാരം ഇരുന്നോട്ടെന്ന് വിചാരിച്ചതാണ്. എന്തൊക്കെ ചോദ്യങ്ങളാണ്? അത് പരകീയോ സ്വകീയോ എങ്ങനെ ഇല്ലാതാക്കാൻ പറ്റുമെന്നുള്ളതാണ് നിങ്ങൾ ചിന്തിക്കുന്നത്. ഞാൻ എങ്ങനെയെങ്കിലും അതിനെ ഉണ്ടാക്കി എടുക്കാൻ പറ്റുമെന്നാണ് ഞാൻ ചിന്തിക്കുന്നത്. അത് അറിയണം, അതുകൊണ്ടല്ലേ ഞാൻ പറഞ്ഞത്. അപ്പൊ ഒരു കൺസിഡറേഷൻ നിങ്ങൾ തരണ്ടേ? അതിനെ നശിപ്പിക്കാൻ നോക്കിയാലോ എങ്ങനെ ശരിയാവും? അപ്പോ അത് നിങ്ങളുടെ എന്താണ് ഭൈമിയിൽ ആ ഗണവും ഗണത്തിലെ മുഴുവൻ ശബ്ദങ്ങളും ഇതെല്ലാം കൊടുത്തിട്ടുണ്ട്. അത് നോക്കിയാൽ മതി. വീട്ടിൽ പോയിരുന്നിട്ട് നോക്കിയാ ഇപ്പം നോക്കിയ സമയങ്ങളെ. അപ്പോൾ ഇതൊക്കെ ചില നുറുങ്ങ് വിദ്യകളാണ്. ഏതെങ്കിലും വൈകാരണം കാണുമ്പോൾ പരകീയം എങ്ങനെ ശ്രദ്ധിക്കും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇരുന്ന് നക്ഷത്രക്കാരണിപ്പോവും. എന്തുകൊണ്ട്? വൃദ്ധാച്ഛ വന്നു കഴിഞ്ഞാൽ ഈ വരും, അത്രയും വരും. പക്ഷേ ഈ പരയിൽ നിന്ന് പറഞ്ഞാൽ എന്താണ്? ബുദ്ധിയുള്ളവണാണെങ്കിൽ പറയും, എന്തു പറയും? സ്വശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ കാ വന്നു, ഇപ്പൊ സ്വഖശബ്ദം. സ്വശബ്ദത്തിൽ നിന്ന് എന്ത് വന്നു? ഛ വന്നു, സുഖീയം. ഇങ്ങനെയൊക്കെ പറഞ്ഞ് നമ്മളെ രക്ഷപ്പെടുത്തും, നമ്മളിൽ നിന്ന് രക്ഷപ്പെടും. അതല്ല, പക്ഷെ പറഞ്ഞാൽ രക്ഷപ്പെടാൻ പറ്റും. അങ്ങനെയൊക്കെ വഴികളുണ്ട്, അല്ലാന്ന് പറയാൻ പറ്റില്ല. ഏത് ശബ്ദത്തിൽ നിന്ന് സ്വാർത്ഥത്തിൽ കാവരാം, പിന്നെ അതിൽ വരുന്നത് സുഖശബ്ദത്തിൽ നിന്ന് അങ്ങനെ കാസ്വദിച്ചെന്നിരിക്കട്ടെ. എങ്ങനെ ചാവരും? വൃദ്ധസഞ്ജയില്ലല്ലോ, ഗഹാദിയിൽ വന്നിട്ടില്ലല്ലോ. അപ്പം പറയുന്നതാണ് ഗഹാദി ആകൃതി ഗണമാണ്, അതിന് സമാധാനമുണ്ട്. അപ്പൊ വഴികൾ പലതുണ്ട്, എന്നാലും ഒരു തമാശയ്ക്ക് വേണമെങ്കിൽ പ്രയോഗിക്കാം.